അതെല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. പക്ഷെ നിരുപാധികമായ അറിവുണ്ടെന്നുള്ളതിനെന്താ തെളിവ്? അറിവെല്ലാവരിലും ഉണ്ട്, എല്ലാ മനുഷ്യരിലും ഉണ്ട്, പ്രാണികളിലുണ്ട്, എല്ലാം ഉണ്ട്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് സ്വാഭാവികമായ അറിവെന്ന് പറഞ്ഞാൽ പറയാം, കുഴപ്പമില്ല. പക്ഷെ അങ്ങനെയല്ലാതെ നിരുപാധികമായ ഒരു അറിവുണ്ട്, അതിനെന്താ തെളിവ്? സുഷുപ്തിയിലും നമ്മുടെ അറിവുണ്ടെന്നാ പറയുന്നത്. അങ്ങനെ സ്ലീപ് സ്റ്റഡി നടത്തും. എന്നിട്ട് അവർ പറയുന്നത് എത്ര ഗാഢമായ സുഷുപ്തിയായാലും ശരി, നമ്മുടെ അറിവിന് പല തരങ്ങളുണ്ട്. ഗാമ, ഡെൽറ്റ, ബീറ്റ എന്നൊക്കെ ചെറിയൊരു അറിവ് അവിടെ ഉണ്ടെന്നാ പറയുന്നത്. അറിവില്ലെന്നല്ല പറയുന്നു, സുഷുപ്തി എന്ന് വെച്ചാൽ അറിവ് ഇല്ല എന്നല്ല പറയുന്നു, ഉണ്ടെന്നാണ്, ഒരു ചെറിയ അറിവുണ്ടെന്നാണ് ഇന്നത്തെ സയൻസ് പറയുന്നത്. എന്താ അറിവില്ല എന്ന് നമ്മൾ പറയുന്നു. നമ്മൾ പറയുന്നു നമ്മുടെ അനുഭവം കൊണ്ട് നമ്മൾ പറയുന്നു, ഒന്നും അറിഞ്ഞില്ല. പക്ഷെ ഒരു ചെറിയ അറിവ് അവിടെ ഉണ്ട്, നമ്മൾ അറിയത്തക്ക രീതിയിലല്ലോ. പക്ഷെ അതുകൊണ്ട് അറിവില്ല എന്നല്ല പറയുന്നു. എന്നുവെച്ചാൽ ഗാഢ സുഷുപ്തിയിലും അറിവ് സീറോ ആകുന്നു. സ്ലീപ്പ് സ്റ്റഡി നടത്തുന്നവർക്ക് നമ്മൾ എത്ര സമയം ഉറങ്ങി, എത്ര സമയം സ്വപ്നം കണ്ടു, അതിൽ ആ ഉറക്കം എത്ര ഗാഢമായിരുന്നു, ഇതൊക്കെ അവർക്ക് അളക്കാൻ പറ്റും. ഇന്ന് ശാസ്ത്രം അത്രയും വികസിപ്പിക്കും. അല്ലാതെ അറിവ് പൂർണമായി ഇല്ലാത്തൊരു സുഷുപ്തി അത് പറയുന്നു. അസുഖം മരിച്ച ഒരാളുടെ ബ്രെയിനിൽ മെഷീനൊക്കെ ഘടിപ്പിച്ച് നോക്കി അവിടെ ഒന്നുമില്ല, അത് മരണം. ഇപ്പൊ സുഷുപ്തിയിൽ അറിവില്ല എന്ന് നമ്മളിപ്പോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്നത്തെ ശാസ്ത്രവുമായിട്ട് യോജിച്ചില്ലെങ്കിൽ ശാസ്ത്രമാണോന്നില്ല, അതിന് വിരോധമായി വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കും. സുഷുപ്തിയിൽ അറിവില്ലെന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ അറിവ് ഇവിടെ ഉണ്ടെന്നാ പറയുന്നത്, സീറോ ആവുന്നില്ല. ഇതിന്റെ നിരുപാധികമായ അറിവെന്ന് പറഞ്ഞാൽ അറിവ് നിരുപാധികമെന്ന് പറഞ്ഞാ ഇത്രയേ ഉള്ളൂ. അറിവ് സ്വയം പ്രകാശമാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞു അറിവ് സ്വയം പ്രകാശം എന്ന് പറഞ്ഞാൽ അത് അറിവായിരിക്കുന്നു, അതിനെ അറിയുന്നതിനും മറ്റൊരറിവിന്റെ ആവശ്യമുണ്ട്. അതാണ് നിരുപാധികമായ അറിവ്, സ്വയം പ്രകാശമായ അറിവ് എന്നൊക്കെ പറയും. അറിവായി തന്നെ ഇരിക്കുന്നു. അറിവായിരിക്കുമ്പോ അത് പ്രകടമാകണോ വേണ്ട എന്നാ പറയും. അറിവായിരിക്കുമ്പോ അത് പ്രകടമാകണോ നിർബന്ധമില്ല. അതാണ് നിരുപാധികമായ അറിവെന്ന് പറയും. അത് പ്രകടമാണെങ്കിൽ എന്ത് വേണം? വേറൊരാളതിനെ അറിയണം. വേദന തരത്തിൽ അറിയണം. അതിനെ അറിയുക എന്ന് വെച്ചാൽ അത് സ്വാഭാവികമാവണം, അപ്പോഴേ അത് പ്രകടമാകും. ഇല്ലെങ്കിൽ അത് പ്രകടമാകുന്നില്ല എന്നാൽ നിലനിൽക്കുന്നു, അതാണ് സ്വയം പ്രകാശം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സ്വയം പ്രകാശമായ അറിവിന് വിഷയമല്ലാത്ത ഒരറിവ് ആണ് ഇങ്ങനെ അറിയുന്ന അറിവായി മാറുന്നു. അറിയുന്ന അറിവെന്ന് പറയുമ്പോൾ വിഷയങ്ങളെ അറിയുന്നതും അറിവിനെ അറിയുന്നതും രണ്ടും സംഭവിക്കുന്നുണ്ട്. നിരുപാധികമായ അറിവെന്ന് പറയുമ്പം അത് അറിവിന് വിഷയമാകുന്നില്ല, അതുകൊണ്ടാണ് അവിടെ മനസ്സും വാക്കുകളും ഒന്നും എത്തുന്നില്ല എന്ന് പറയുന്നത്. മനസ്സും വാക്കും അവിടെ എത്തുന്നില്ല എന്ന് പറയുന്നതാണ്. മനസ്സും വാക്കും എത്തുന്നില്ലെങ്കിൽ പിന്നെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, മനസ്സും വാക്കും എത്താതെ എന്തെല്ലാം ഈ പ്രപഞ്ചത്തിൽ തന്നെ ഉണ്ട്. ഇന്നലെ വരെ നമ്മുടെ മനസ്സും വാക്കും എത്താത്ത ഒന്നിനാണ് നമ്മൾ പുതിയ അറിവെന്ന് പറയുന്നത്. ഇന്നലെ വരെ അതിനെ കുറിച്ച് അറിയില്ല. എന്നറിഞ്ഞെന്ന് പറഞ്ഞാൽ എന്താണ്? എന്നും മനുഷ്യന് പുതിയ പുതിയ അറിവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് എന്റെ അർത്ഥം? ആ വിഷയത്തിൽ ഇതുവരെ മനസ്സും വാക്കും എത്തിയില്ല എന്നാണ്. അപ്പൊ നമ്മളതിനെ ഏതെങ്കിലും ഒരു കാര്യത്തെ കണ്ടെത്തുമ്പോഴാണ് അത് മനസ്സിനും വാക്കിനും വിഷയമാണ്. മനസ്സുകൊണ്ട് ചിന്തിക്കാനും വാക്കുകൊണ്ട് പറയാനും കഴിയും. എന്നാൽ മനസ്സുകൊണ്ട് ചിന്തിക്കാനും വാക്കുകൊണ്ട് പറയാനും കഴിയാത്ത ഒന്നും ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ മനുഷ്യന് പുതിയ അറിവുണ്ടാകത്തില്ല, പുതുതായിട്ടൊന്നും കുറിച്ച് പറയാനും പറ്റത്തില്ല. മനുഷ്യൻ എന്ത് ചെയ്യുന്നു? എപ്പോഴും പുതിയ പുതിയ അറിവുകളുണ്ടാകുന്നു, പുതിയ പുതിയ കാര്യങ്ങൾ സംസാരിക്കുന്നു. അപ്പോ അങ്ങനെ അറിയുന്നതുവരെ പറയുന്നതുവരെ അതെന്തായിരുന്നു? മനസ്സിനും വാക്കിനും എത്താത്ത കാര്യം. അറിയുമ്പോൾ മനസ്സും വാക്കും എത്തുന്നു. അപ്പോ അറിവ് എന്ന് പറയുന്നത് ആണല്ലോ ഇതെല്ലാം കണ്ടെത്തുന്നത്. അറിവ് കണ്ടെത്തുമ്പോഴാണല്ലോ നമ്മൾ പറയുന്നത്. അറിവിനെ വെളിപ്പെടുത്താനാണ് വാക്കുകൾ ഉപയോഗിക്കുന്നത്, അറിവിനെ വേറൊരാൾക്ക് പറന്നു കൊടുക്കാൻ എപ്പോഴും വാക്ക് ഉപയോഗിക്കുന്നു. നമ്മൾ അറിഞ്ഞു, വേറൊരാൾക്ക് വാക്കുകൊണ്ട് പറഞ്ഞു കൊടുത്താല് വേറൊരാൾക്ക് അറിവുണ്ടാകത്തുള്ളു. നമ്മൾ അറിയുന്നതിനെ കുറിച്ചും പറയും. പക്ഷെ നമ്മൾ അറിയുന്നതും മറ്റുള്ളവരെ ബോധിപ്പിക്കുന്നതും എല്ലാം സ്വാഭാവികമായ വിഷയങ്ങളെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോ നിരുപാധികമായ അതിന് തന്നെ നിരുപാധികമായ ഒരു സ്വരൂപമുണ്ട്. അതിനുള്ള ആത്മാനം എന്ന് പറഞ്ഞിരിക്കുന്നത് സ്വരൂപം എന്ന് പറയുന്നത് നിരുപാധികമാണ്. സ്വാഭാവികം എന്ന് പറയുമ്പോൾ അത് അന്യമാകും, സ്വരൂപം എന്ന് പറയുമ്പോൾ എപ്പോഴും നിരുപാധികമായി. അങ്ങനെ ഒന്നുണ്ട്. അതിനാണ് സ്വയം പ്രകാശം എന്ന് പറയുന്നത്. അതിനാണ് ഉദാഹരണം പറഞ്ഞത്. എന്താണ് ഇതുപോലെ കണ്ണിന് കണ്ണ് വിഷയമാകുന്നില്ല എന്ന് പറയുന്നത് പോലെയാണ് അറിവിന് അറിവ് വിഷയമാകുന്നില്ല എന്ന് വിചാരിച്ച് കണ്ണിനെ അറിയുന്നില്ലെന്നതിന് അർത്ഥമില്ല. സ്വാഭാവികമായി അറിയും എന്ന് വെച്ചാൽ മറ്റു കണ്ണുകൊണ്ടറിയും, അല്ലെങ്കിൽ കണ്ണാടി കൊണ്ടറിയും, എല്ലാം അതിനെ കാണുന്നുണ്ട്. കാണുന്നില്ല എന്നില്ല, പക്ഷെ ആ കാണലെല്ലാം നിരുപാധികമായ അല്ല, സ്വാഭാവികമായ അറിവുകളാണ്. ഇതിനൊരു ഉദാഹരണമായിട്ട് എടുത്തിട്ടാണ് ചിന്തിക്കുന്നത്. ഇതുപോലെയാണ് അറിവ് എന്ന് പറയും. അറിവ് എന്താണ്? നമ്മൾ അറിവിനെ അറിയുന്നുണ്ട്. അപ്പൊ മനസ്സുകൊണ്ട് എത്താത്തതും വാക്കുകൊണ്ട് പറയാൻ പറ്റാത്തതുമായ ഒരു വസ്തു ഉണ്ടെന്ന് നിങ്ങൾ എങ്ങനെ പറയും എന്ന് ചോദിക്കും. ബ്രഹ്മത്തെ കുറിച്ച് ചോദിക്കുന്നതാണ്. മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പറ്റില്ല, വാക്കുകൊണ്ട് പറ്റില്ല, പിന്നെ എങ്ങനെ അതുണ്ടെന്ന് പറയും? മനസ്സുകൊണ്ട് ചിന്തിക്കാനും കഴിയില്ല, വാക്കുകൊണ്ട് പറയാനും പറ്റില്ല, പിന്നെ ആ ഒരു അങ്ങനെ ഒരു വസ്തു ഉണ്ടോ? അതിനാണ് പറയുന്നത് ബ്രഹ്മം മനസ്സുകൊണ്ട് ചിന്തിക്കാനും വാക്കുകൊണ്ട് പറയാനും പറ്റുന്ന തന്നെയാണ്. പക്ഷെ അത് എന്താണ്? സ്വാഭാവികമാകുമ്പോ അങ്ങനെയാണ്. സ്വാഭാവികമായി മനസ്സുകൊണ്ട് ചിന്തിക്കാനും വാക്കുകൊണ്ട് പറയണം. അപ്പൊ ഈ രണ്ടു തലത്തിലാണ് സ്വാഭാവികമെന്നും നിരുപാധികമെന്നും പറയുന്നിടത്താണ് ഈ വ്യത്യാസം. സ്വാഭാവികമായി ബ്രഹ്മത്തെ തന്നെയാണ് അറിയുന്നത്. അതുകൊണ്ട് പറയും നാമരൂപാത്മകമായി നമ്മൾ എന്തിനേക്ക് അറിയുന്നുണ്ടോ അതെല്ലാം ബ്രഹ്മം തന്നെ. പക്ഷെ അത് സ്വാഭാവികം ആണ്. പക്ഷെ അതിന് നിരുപാധികമായ ഒരു സ്വരൂപമുണ്ട്. അറിവിന്റെ നിരുപാധികമായ സ്വരൂപം, അതിനെ നമുക്ക് എന്ത് ചെയ്യും? കണ്ണുകൊണ്ട് കാണാനും മനസ്സുകൊണ്ട് അറിയാനും വാക്കുകൊണ്ട് പറയാനും ഒന്നും കഴിയത്തില്ല. അപ്പൊ സ്വാഭാവികമായ അറിയുന്നത് കൊണ്ട് അതിനെ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അത് തന്നെയാണ് സ്വാഭാവികമായിരിക്കുന്നത്. നിരുപാധികം എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എന്താണ്? അത് വിഷയമാകാത്തതെന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് നിരുപാധികമായ ഒന്ന്, അതിനാണ് ഉദാഹരണം പറഞ്ഞത്. നമ്മുടെ കണ്ണ് കണ്ണിനെ കാണുന്നില്ല, അതുകൊണ്ട് കണ്ണ് കാണാൻ പറ്റാത്ത വസ്തുവാണെന്ന് അർത്ഥമുണ്ടോ? കണ്ണില്ലാന്ന് അർത്ഥമുണ്ട്. മറ്റു വഴികളിലൂടെ തന്നെ കണ്ണിനെ കാണാനും അറിയാനും ഒക്കെ പറ്റുന്നുണ്ട്. എന്നാൽ ഇതൊരു വാസ്തവമാണ്. എന്താണ്? കണ്ണിന് കണ്ണിന് നോക്കാൻ പറ്റുന്നില്ല. പ്രകാശം, പ്രകാശത്തിന് ഒരു പ്രകാശമൊന്നും പ്രകാശിപ്പിക്കേണ്ട ആവശ്യമില്ല. രണ്ടാമതൊരു പ്രകാശം വേണ്ട. അത് പ്രകാശത്തിന്റെ ഒരു സ്വഭാവവിശേഷമാണ്. ആ പ്രകാശത്തിനറിയാൻ നമ്മുടെ അറിവ് വേണം. പക്ഷെ പ്രകാശത്തിന് വേറെ പ്രകാശമൊന്നും പ്രകാശിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇരുട്ടത്തിരിക്കുന്ന വസ്തുവിനെ പ്രകാശിപ്പിക്കാൻ പ്രകാശിക്കുന്നു. അപ്പൊ പ്രകാശത്തിന്റെ സഹായത്തോടുകൂടിയാണ് നമ്മൾക്ക് ആ വസ്തുവിനെ കുറിച്ച് ബോധമുണ്ടായത്. അതുകൊണ്ട് പ്രകാശത്തെ കുറിച്ച് ബോധമുണ്ടാകാൻ മറ്റൊരു പ്രകാശം വേണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റും. ഈ വസ്തുവിനെ അറിയാൻ പ്രകാശത്തിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് പ്രകാശത്തെ അറിയാനും വേറൊരു പ്രകാശം വേണമെന്ന് പറഞ്ഞാൽ പറ്റും? ഇത് പ്രകാശത്തിന്റെ വിശേഷതയാണ്. അതിന്റെ പ്രത്യേകതയാണ് എന്ത്? അതിനെ അറിയാൻ വേണ്ടി വേറെ പ്രകാശത്തിന്റെ ആവശ്യമില്ല, അതിനെ കാണാൻ വേണ്ടി. ഇതുപോലെയാണ് അറിവിന്റെ സ്ഥിതി. ഇത്രയേ ഉള്ളൂ അറിവെന്ന് പറയുന്നത്. അറിവിനെ അറിയുന്നതിന് വേറൊരു അറിവിന്റെ ആവശ്യമില്ല. പക്ഷെ നമ്മളിപ്പോ അറിവിനെ കുറിച്ച് ചിന്തിക്കുന്നതോ? നമ്മൾ അറിവിനെ കുറിച്ചല്ലേ ചിന്തിക്കുന്നത്, പഠിക്കുന്നതൊക്കെ? അതെല്ലാം എങ്ങനെയുള്ള അറിവ്? സ്വാഭാവികമായ അറിവ്. അപ്പോ നിരുപാധികമായ, അപ്പൊ നിരുപാധികമായ അറിവ് എന്ന് പറയുന്നത് എന്താണ്? അതൊരറിവിന് വിഷയമാകുന്നില്ല. അത് ഒരുപാട് ഉദാഹരണങ്ങൾ പറയും. എല്ലായിടത്തും ഈ ഒരു എന്താണ് നിർവിഷയമായിരിക്കുക, വിഷയമാ നമ്മുടെ വിരലിന്റെ തുമ്പുകൊണ്ട് എല്ലായിടത്തും തൊടാം. എന്തേ പക്ഷെ അവിടെ തൊടാൻ പറ്റും? പറ്റത്തില്ല. അല്ല എല്ലായിടത്തും തൊടാങ്കിൽ പിന്നെ അവിടെയും തൊട്ടുകൂടെയെന്ന് ചോദിച്ച നടക്കുന്ന കാര്യമുണ്ട്. നടക്കും. ഇത് ഒരു ഈ പ്രപഞ്ചത്തിലുള്ള ഒരു പ്രത്യേകതയാണ്. വിരൽത്തുമ്പ് കൊണ്ട് വിരൽത്തുമ്പിൽ തൊടാൻ പറ്റില്ല, വേറെ എല്ലായിടത്തും തൊടാം. നമ്മുടെ മൂക്ക് കൊണ്ട് എവിടെയും തൊടാം, പക്ഷെ മൂക്കിൽ തൊടാൻ പറ്റില്ല. നമുക്ക് എവിടെയും എന്താണ് ചവിട്ടി നിൽക്കാൻ പറ്റും ഏത് സ്ഥലത്ത്, പക്ഷെ സ്വന്തം തോളി ചവിട്ടി നിൽക്കാൻ പറ്റും. എത്ര വലിയ സർക്കസുകാരനായ തോളി ചവിട്ടിട്ട് നിൽക്കുക നടക്കും? ഏ വേണമെങ്കിൽ തോളി ചവിട്ടാൻ പറ്റും, കാല് വളച്ച്. അതെന്ത് ആസനം എന്നാ പറയുന്നത്? തോളി വയ്ക്കുന്ന ആസനം. ഒരാസനം ഉണ്ടെന്നെ. ഏ യോഗാസനക്കാർ ആരും ഇവിടെ ഇല്ല. ഒരാസനമുണ്ട്, തോളിന്റെ ചവിട്ടത്തില്ലെങ്കിലും എടുത്ത് കാൽ രണ്ടും എടുത്ത് കൂടെ. ഏ കേട്ടിട്ടേ ഉള്ളു, പടം കണ്ടിട്ടേ ഉള്ളു, വിദ്യാസങ്ങളൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ അങ്ങനെ വന്നാലും നിൽക്കുന്ന അവിടം കൊണ്ടായിരിക്കും, ആസനം കൊണ്ടായിരിക്കും. ഒരാള് കാല് രണ്ടും കൂടെ തോളി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിൽക്കുന്ന എങ്ങനെ? നട്ടല് കൊണ്ടോ നടു കൊണ്ടോ ഒക്കെ നിൽക്കാൻ പറ്റും. നിൽക്കാൻ പറ്റില്ല, വേണമെങ്കിൽ കൈകുത്തി നിൽക്കാം. പക്ഷെ സ്വന്തം തോളി കയറി നിൽക്കുക എന്ന് പറയുന്ന ആർക്കും സാധിക്കില്ല. നടക്കുന്ന കാര്യമില്ല, കാലെടുത്ത് അവിടെ തൊടാത്ര. ഇത് ഇതിനൊക്കെ ആത്മാശ്രയ ദോഷവും കൂടി. ഇത് നടക്കാത്തതിന് എന്തുകൊണ്ട് നടക്കുന്നില്ല? അതൊരു ദോഷമാണ്, ഈ പ്രപഞ്ചത്തിലുള്ള ദോഷം. കണ്ണിന് കാണാൻ പറ്റുന്നില്ല, പ്രകാശത്തെ മറ്റൊരു പ്രകാശം പ്രകാശിപ്പിക്കേണ്ട ആവശ്യമില്ല, വിരൽ തുമ്പുകൊണ്ട് തൊടാൻ പറ്റുന്നില്ല, സ്വന്തം തോളിൽ കയറി തനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ലോകത്ത് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞു. അപ്പോൾ അറിവിനെ സംബന്ധിച്ചും അങ്ങനെയാണ്. അതാണ് ഈ ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്. അറിവിനെ നമ്മൾ അറിയുന്നുണ്ട്. അറിവെന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്ന് പറയുന്നതൊക്കെ നമ്മൾ ഈ അറിയുന്നതൊക്കെ ബ്രഹ്മം തന്നെ പറയും. പക്ഷെ അതിനെന്താണ് ഒരു സൂക്ഷ്മമായ അതിന്റെ ഒരു സ്വരൂപമുണ്ട്, അത് നമുക്കറിയാൻ പറ്റില്ല. എന്നാൽ അത് അജ്ഞേയമല്ല എന്ന് വെച്ചാൽ അറിയാൻ വയ്യാത്ത ഒന്നല്ല. കാരണം എന്തുകൊണ്ട്? അത് അറിവാണ്, അതിനെ അറിയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. വിരൽത്തുമ്പെന്ന് പറയുന്നത് തൊടാൻ പറ്റാത്ത ഒരു സാധനമല്ല. വിരൽത്തുമ്പ് തൊടാൻ പറ്റുമോ? വേറൊരു വിരൽത്തുമ്പ് കൊണ്ട് തൊടാം. അപ്പൊ വിരൽത്തുമ്പെന്ന് പറയുന്നത് തൊടാൻ കഴിയാത്ത ഒരു സാധനമല്ല, തൊടാം. പക്ഷെ പ്രശ്നം എന്താണോ, അതുകൊണ്ട് അവിടെ തൊടാൻ പറ്റും. അതുപോലെ തന്നെയാണ് അറിവിനെ നമുക്ക് അറിയാൻ പറ്റും, വേറൊരറിവുകൊണ്ട് അറിയാം. ഞാനിപ്പോ ഇരുന്ന് പറയുന്നു, നിങ്ങൾക്ക് അറിവുണ്ടാകും. അപ്പൊ നിങ്ങൾ എന്റെ അറിവിനെ കുറിച്ച് ചിന്തിക്കുന്നു, നിങ്ങളുടെ അറിവിനെ കുറിച്ച് ചിന്തിക്കുന്നു, അറിവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു. എല്ലാം സ്വാഭാവികം. പക്ഷെ അറിവിന് അതിനെ നേരിട്ട് അറിയേണ്ട ആവശ്യമില്ല, കാരണം അത് അജ്ഞേയമായ ഒന്നല്ല. സ്വയം അത് അറിവാണ്, പ്രകാശത്തെ പോലെ. സ്വയം പ്രകാശമായതുകൊണ്ടാണ് വേറെ പ്രകാശത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ടത് നിരുപാധികമായിരിക്കുന്നത് എന്ന് പറയുന്നത് അതിനെ അറിവിന് വിഷയമാകേണ്ട ആവശ്യമില്ല. സ്വയം അത് അറിവ് എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയാണ്. അതിലാവശ്യമില്ല. നമ്മള് കറിയിലൊക്കെ ഉപ്പ് ചേർക്കും, എന്താ കറിയിലും ഉപ്പ് ചേർക്കും, ഉപ്പിന് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമുണ്ട്. എന്തുകൊണ്ട്? അതുപ്പാണ് പിന്നെ എന്തിനാ ഉപ്പ് ചേർക്കുന്നത്? പഞ്ചസാര പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമുണ്ട്. അത് ഒരു വസ്തുവിന്റെ സ്വഭാവമാണ്. ഉപ്പിൽ ഉപ്പ് ചേർത്ത് കഴിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഉപ്പെന്ന് പറയുന്നില്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? പറയാൻ പറ്റത്തില്ല. അതുപോലെയാണ് അറിവിന്റെ നിരുപാധികമായ സ്വഭാവത്തെ കുറിച്ച് പറയുന്നത്. അതിന്റെ ആവശ്യമില്ല. അപ്പൊ അത് അറിവായി തന്നെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ, അത് അറിവായിരിക്കുമ്പം എന്തിനെങ്കിലും അറിയണമെന്ന് നിർബന്ധമില്ല. അതാണ് സുഷുപ്തി സംഭവിക്കുന്നത്. ഒന്നിനെ അറിയുന്നുണ്ടല്ലോ, അതിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? അത് അറിവായിരിക്കുന്നു, നിരുപാധികമായിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോ അതിനൊന്നിനെ അറിയേണ്ട ആവശ്യം ഇല്ല, ഒന്നിനെ അറിയില്ല. പിന്നെ നിങ്ങൾ അറിവിനെ പഠിക്കാൻ ശ്രമിച്ചാൽ എന്തോരും അത് സ്വാഭാവികമാവും. അപ്പം നമുക്കതിനെ സ്വാഭാവികമായി അറിയാൻ പറ്റും. അതാണ് നിങ്ങൾ ബ്രഹ്മത്തെക്കുറിച്ച് പഠിക്കുമ്പം പറയും, ഈ നാമരൂപാത്മമായിരിക്കുന്ന ഇതെല്ലാം ബ്രഹ്മം തന്നെ. അതാണിപ്പോ നിങ്ങൾ സുഷുപ്തിയെക്കുറിച്ച് പഠിച്ചാൽ എന്തോരും അവിടെയും നമുക്ക് അറിവ് കാണാൻ പറ്റും, വലുതായിട്ടോ ചെറുതായിട്ടോ. എന്തുകൊണ്ടത് സ്വാഭാവികമാണ് പഠനം അല്ലേ? സ്വാഭാവികമാണ്. സ്വാഭാവികമായി വരുമ്പം സുഹൃത്തിൽ നിന്ന് അറിവ് വരും. പക്ഷെ സുഹൃത്തി നിരുപാധികമാണ്. എന്തുകൊണ്ട് സുഹൃത്തി നിരുപാധികമാണെന്ന് നമുക്ക് തർക്കിച്ച് പറയാം. എന്തുകൊണ്ടാണ്? അവനവന്റെ സുഹൃത്തിയെ അവനവനപ്പോ പഠിക്കാൻ പറ്റില്ല, പറ്റുമോ? സുഷുപ്തിയെ അവനവന് പഠിക്കാൻ പറ്റുമോ? അപ്പൊ പഠിക്കണം, മുടങ്ങിക്കിടക്കുമ്പോ. അതാണ് നിരുപാധികത്തിന്റെ അടയാളം എന്ന് പറയുന്നത്. അതാണ് എന്നാ അവിടെ താൻ അവിടെ ഉണ്ടാ, തനിക്ക് എന്തെങ്കിലും പഠനം നടത്താൻ പറ്റുമോ? വേറിട്ട് ഉറങ്ങിക്കിടക്കുന്നവന്റെ തലയില് ഇലക്ട്രോഡുകളെല്ലാം ഫിറ്റ് ചെയ്ത് മെഷീനിൽ നോക്കി പഠിക്കാൻ പറ്റും. അപ്പൊ അത് എന്താണ്? സ്വാഭാവികമായ പഠനമാണ്. ഉപാധികൾ ഉപയോഗിച്ച് പഠിക്കുകയാണ്. ഉപാധികൾ ഉപയോഗിച്ച് പഠിച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ കണ്ണുകൊണ്ട് ബ്രഹ്മത്തെ കാണുമ്പം എങ്ങനെ കാണും? പല വർണ്ണങ്ങളിൽ കാണും. കണ്ണുകൊണ്ട് നമ്മൾ കാണുന്ന ബ്രഹ്മത്തെയാണ്, ചെവി കൊണ്ട് കേൾക്കുന്ന ബ്രഹ്മത്തെയാണ്, മണക്കുന്ന ബ്രഹ്മത്തെയാണ്. അപ്പൊ അത് എങ്ങനെ കാണും? രൂപമായിട്ട്, രസമായി, ഗന്ധമായി ഒക്കെ അറിയും. അപ്പൊ അതിന്റെ സ്വാഭാവികമായ രൂപങ്ങളാണ്. ഇതാണ് അദ്വൈത സിദ്ധാന്തമാണ് ഞാൻ ഈ പറയുന്നത്. അദ്വൈതികൾ ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായി വരുമ്പോ എന്ത് വരുന്നു? നമുക്ക് പഠിക്കാൻ പറ്റും, അറിയാൻ പറ്റും, എല്ലാം പറ്റും. പറ്റില്ല എന്ന് പറയുന്നതിനെ ഇതുപോലെയാണ് നല്ല ഗാഢ നിദ്ര കിടന്നും കൊണ്ട് സുഷുപ്തിയെ കുറിച്ച് ഒരു പഠനം നടത്തുക. ആരെ കൊണ്ടെങ്കിലും സാധിക്കും? അപ്പൊ അവിടെ എന്തായിരുന്നു? അവിടെ അറിവെന്ന് പറയുന്നത് നിരുപാധികമായിരിക്കുന്നു വെച്ചാൽ കേവല സത്താ മാത്രമായിരിക്കുന്നു. അറിവ് തന്നെ കേവലം സത്താരൂപത്തിൽ അവിടെ സ്ഥിതി ചെയ്യും. പിന്നെ അവിടെ നിന്ന് നമുക്ക് ജാഗ്രതത്തിലേക്കും സ്വപ്നത്തിലേക്കും ഒക്കെ പോകാനും മടങ്ങി വരാനും എല്ലാം കഴിയുന്നുണ്ട്. പക്ഷെ ഒരു പോയിന്റ് ചെല്ലുമ്പോ എന്ത് വരുന്നു? കേവലം സത്താ മാത്രമാണ് ഇരിക്കുന്നു. അതാണ് അതിന്റെ നിരുപാധികമായ സ്ഥിതി എന്ന് പറയുന്നത്. അതിനെ നമുക്ക് സ്വാഭാവികമാക്കാം. അതാണ് ഇവിടെയും പറയുന്നത്. എന്താണ് അഹം ബ്രഹ്മാസ്മി എന്ന് അറിഞ്ഞോ, അപ്പൊ എന്ത് സംഭവിക്കും? സ്വാഭാവികമാവും. നിങ്ങൾ അറിയുന്നത് ആ നിരുപാധികമായ തത്വത്തെ സ്വാഭാവികമാക്കിയാണ്. എന്താ സ്വാഭാവികമാക്കുന്നത്? ഉപാധികൾ. സുഷുപ്തി പഠിക്കുന്നവൻ അതാ ചെയ്യുന്നത്. അവൻ കുറേ മെഷീനുകൾ വയ്ക്കുന്നു. ലക്ഷ്യം വെച്ചിട്ടാണ് ഉപാധികൾ വെച്ച്. പിന്നെ സുഷുതി പഠിക്കുന്നതിന് അവൻ എന്ത് ചെയ്യുന്നു, അവന്റെ ബ്രെയിൻ ഉപയോഗിക്കുന്നു. പഠിക്കുന്നവന്റെ ബ്രെയിൻ ഉപയോഗിക്കുന്നില്ലേ, അവന്റെ ബുദ്ധി ഉപയോഗിക്കുന്നില്ല. അപ്പോ അദ്വൈതി ഇത് പറയുന്നത് ആർക്കും അതിനെ എന്താണ് ഈ രീതിയിലാണ് അത് മനസ്സിലാക്കേണ്ടത്. അതാണ് അന്തർമുഖമായി അറിയുക എന്ന് പറയുന്നത്. ഇതല്ലാതെ അദ്വൈതത്തെ വളരെ എന്താണ് ഉപരിപ്ലവമായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് ഇതെങ്ങനെ ശരിയാകും എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നത്. അതിന്റെ ഏറ്റവും സൂക്ഷ്മമായ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദർശനമാലയിൽ. പിന്നെ ഇത് നമ്മൾ പറയുമ്പോൾ ചില ആൾക്കാർ പറയും ഇത് സയൻസ് അല്ലല്ലോ, ഈ സയൻസ് എന്ന് പറയുന്ന പലതരത്തിലുണ്ട്. സയൻസിനെ കുറിച്ച് പലതരത്തിൽ പറയും, പല വിഭാഗങ്ങളുണ്ട് സയൻസ്. ഇത് നമ്മൾ പറയുന്ന ഒരു സയൻസാണ്. ഇപ്പൊ കെമിസ്ട്രി, ഫിസിക്സ് ഇതൊക്കെയാണ് സയൻസ് എന്ന് പറയുന്നത്. എന്താണ് സയൻസിനെ കുറിച്ച് ശരിയായ ധാരണ ഇല്ലാത്തവർ പറയുന്നത്. കെമിസ്ട്രി ഫിസിക്സിനൊക്കെ നാച്ചുറൽ സയൻസ് എന്ന് പറയും. എക്കണോമിക്സ്, പൊളിറ്റിക്സ് ഇതൊക്കെ സയൻസാണ്. എന്ത് സയൻസാണ് അത്? അതിനെ പൊതുവായി പറയുന്ന ഫോർമൽ സയൻസ് അല്ലാതെ അത് സയൻസാണ്. സൈക്കോളജി, മാത്തമെറ്റിക്സ് ഫോർമൽ സയൻസ്. ഫിലോസഫി അതിലുൾപ്പെടുത്തിയിരിക്കുന്നു. തത്വചിന്ത, കാരണം ഇത് എല്ലാത്തിനും ചിന്ത വേണം. അപ്പൊ ഇതൊരു സയൻസാണ്. ആന്തരികമായ വിഷയങ്ങളെ ചിന്തയിലൂടെ അറിയാൻ പറ്റും, അതൊരു സയൻസാണ്. അല്ലാതെ ഇപ്പോ എഞ്ചിനീയറിംഗ്, വൈദ്യശാസ്ത്രം ഇതിനൊക്കെ എന്ത് പറയും, അപ്ലൈഡ് സയൻസ് എന്ന് പറയും. അത് സയൻസിൽ വേറൊരു തരത്തിലുള്ള സയൻസാണ്. ഇതൊരു സയൻസാണ്. നമ്മൾ വളരെ സൂക്ഷ്മമായി ചിന്തിച്ചിട്ട് ആന്തരികമായ കാര്യങ്ങൾ പറയുന്നു. പാട്ട് പാടുന്നതും ചിത്രം വരയ്ക്കുന്നതും ഒക്കെ ഒരു സയൻസാണ്. അത് കെമിസ്ട്രിയും ഫിസിക്സും അല്ലെന്നേ ഉള്ളൂ. എന്ന സയൻസാണ്. അല്ല, സയൻസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഫിസിക്സ് ആണ് സയൻസ്, ബാക്കിയുള്ളവർ സയൻസ് അല്ല എന്ന് വിവരമുള്ളവർ പറയത്തില്ല. പക്ഷെ നമ്മൾ ഇത് ഫിസിക്സ് എന്നും കെമിസ്ട്രി എന്നും പറയാൻ പോകുന്നിടത്താണ് പറ്റും. നമ്മളീ പറയുന്നതൊക്കെ ചിലപ്പോ ചില സമാനതകൾ, സാദൃശ്യങ്ങളൊക്കെ കാണുമായിരിക്കും. പക്ഷെ ഇതിന്റെ രണ്ടിന്റെയും വഴി രണ്ടാണ്. അപ്പോ നമ്മള് ഇങ്ങനെ നിരുപാധികമായ തത്വത്തെ കുറിച്ച് ചിന്തിച്ച് ചെല്ലുമ്പോ ചിലപ്പോ ഫിസിക്സിലെ ചില കാര്യങ്ങൾ വിശദീകരിക്കുന്നു ഇവിടെയും വന്നില്ല. അതൊക്കെ ചില സാദൃശ്യങ്ങളാണ്. ഫിസിക്സിലും ചില കാര്യങ്ങളൊന്നും വിശദീകരിക്കാൻ പറ്റും. ചില ഭാഗങ്ങൾ വരുമ്പം പറയും ഇത് അറിയില്ല, ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഇതിന് ശേഷം പറയാം, അതിന് മുമ്പും പറയാം. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ബിഗ് ബാങ് തിയറിയൊക്കെ കുറിച്ചുള്ള പഠനങ്ങളിൽ പറയുന്നതാണ്. ഇത്രയും സമയം കഴിഞ്ഞ് പിന്നെ എന്തെന്നും നമുക്ക് പറയാൻ പറ്റുന്നു. ഇവിടെ അതാ പറയുന്നത്, അതിനാണ് ഇവിടെ നിരുപാധികം എന്ന് പറയുന്നത്. ഇതൊക്കെ എല്ലായിടത്തും ഉള്ളതാണ്, ഇവിടെ മാത്രം ഉള്ളതല്ല. ഒരു പരിധി കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. എന്ന് വിചാരിച്ച് അതല്ല ഇവിടെ പറയുന്നത്. അതിപ്പോ അവരിങ്ങനെ ആറ്റംസിനെ കുറിച്ച് പറയും. വളരെ മുമ്പേ ഉള്ള പഴയ ഒരു തിയറിയാണ്. അത് കണികാ രൂപത്തിലാണോ അതോ തരംഗ രൂപത്തിലാണോ നിശ്ചയിക്കാൻ പറ്റുന്നില്ല പലപ്പോഴും. അതുപോലെയാണ് ഇവിടെയും പറയുന്നത്. എന്താണോ ഇതിനങ്ങനെ നമുക്ക് നിർണയിക്കാൻ പറ്റുന്നില്ല ഇന്നതാണ്. അങ്ങനെ നിർണയിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് പറയുന്നത് നിർഭാഗികമാണ്. ഇങ്ങനെയുള്ള ചില സാദൃശ്യങ്ങളുണ്ട്, അത് ഇത് ഒന്നല്ല. പല വിഷയങ്ങളുമുണ്ട് ആധുനികമായ സയൻസിന്. അതുകൊണ്ട് ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ അവിടെയുണ്ട്. അതുകൊണ്ടിത് ആധുനിക സയൻസിന്റെ കണ്ടുപിടുത്തങ്ങളൊന്നും അല്ലെങ്കിലും ചിന്തിച്ചാണ് ഈ നിരുപാധികമായ ഒരവസ്ഥയെക്കുറിച്ച് പറയുന്നതെങ്കിലും അവിടെയും ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. എല്ലായിടത്തും ആത്യന്തികമായി എന്തിനെ ആശ്രയിക്കുന്ന അവനവന്റെ ബുദ്ധിയെ തന്നെ. പുറമെ എന്തൊക്കെ പരീക്ഷണങ്ങൾ നടത്തിയാലും എന്തിനെ ആശ്രയിച്ച അവന്റെ ഉപാധി എന്താണ്? എത്ര വലിയ സയന്റിസ്റ്റായാലും അവൻ ആത്യന്തികമായി ആശ്രയിക്കുന്ന എന്തിനെ? അവന്റെ ബുദ്ധിയാണ്. അവന്റെ മുമ്പിൽ എന്തൊക്കെ ഉപകരണങ്ങൾ ഇരുന്നാലും അവന്റെ ബുദ്ധിയിലാണെന്ന് വരേണ്ടത്, കാര്യങ്ങൾ തെളിഞ്ഞു വരേണ്ടത്. ഇവിടെയും ആ ബുദ്ധിയെ ആശ്രയിച്ചാ പറയുന്നു, മനസ്സിനെ ആശ്രയിച്ചാ പറയുന്നു. അതുകൊണ്ട് നിർവാധികമായ ഒന്നിനെ നിഷേധിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഭൗതിക ശാസ്ത്രത്തിന്റെ പല സിദ്ധാന്തങ്ങളും നിഷേധിക്കുന്നു. അതുകൊണ്ട് ബ്രഹ്മം അജ്ഞേയമായ ഒന്നല്ല, അതാ പറയുന്നത്. ജ്ഞേയമായിരിക്കുന്ന എല്ലാം ബ്രഹ്മം തന്നെ, അതാണ് ഉദ്ദേശം. ഇത് ആ രീതി മനസ്സിലാക്കാത്തതുകൊണ്ടാണ് പലരും വാക്കിനും മനസ്സിനും ഒന്നും വിഷയമാകാത്ത ഉണ്ടെന്നങ്ങനെ പറയാൻ പറ്റും. വാക്കിനും മനസ്സിനും വിഷയമാകുന്നതൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് തന്നെ ബ്രഹ്മം, അതും ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മം അല്ലാതെ ഇവിടെ മറ്റൊന്നും ഇല്ല. അതാണ് ആ രീതിയിലാണ് ഇതിനെ ചിന്തിച്ച് ഇങ്ങനെ ഇതൊക്കെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇങ്ങനെയെല്ലാം ചിന്തിച്ച് അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഈ നിരുപാധികം എന്ന് പറയുന്ന കാര്യം പറയുമ്പോൾ പലർക്കും അത് ദഹിക്കാൻ വലിയ പ്രയാസമുണ്ട്. അത് എല്ലായിടത്തും ഉള്ള ഒരു പ്രശ്നമാണത്, നിരുപാധികത്വം. അദ്വൈതത്തിന് മാത്രമല്ല, വ്യവഹാരത്തിലും ഉണ്ട് നിരുപാധികത്വം. അതിനെല്ലാം ഉദാഹരണമായിട്ടെടുത്ത് ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ യഥാദൃക് ദൃശ്യം എന്ന് പറയുന്നത്.